തെന്നി തെന്നി തെന്നി ഈളം തെന്നൽ ചിറകുമായി ചിന്നി ചിന്നി ചിന്നി വിടരുന്ന മിഴിയുമായി തുള്ളി തുള്ളി തുള്ളി ചിതറുന്ന ചിരിയുമായി തണൽ ചേർന്നു കൂട്ടുകൂടാൻ വാ പമ്മി പമ്മി പമ്മി കുറുമ്പിന്റെ ചുവടുമായി കണ്ണിൽ കണ്ണിൽ കണ്ണിൽ മൊഴിയുന്ന കഥയുമായി തുന്നി തുന്നി തുന്നി കസവിട്ട കറവുമായി തണൽ ചേർന്ന് കൂട്ടുകൂടും കിളികളെ പോലെ മാറുന്ന എന്നും